ഇതംവൃത്തി. ഇതംവൃത്തി എന്ന് പറഞ്ഞാൽ ഇതെന്ന അറിവ്, അതിനാണ് ഇതംവൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്ന് പറഞ്ഞ അറിവ്, ഇതെന്ന് വെച്ചാൽ ഇത്. ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്നിങ്ങനെയാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നോ ഇവനെന്നോ ഇവളെന്നോ ഇവയെന്നോ ഏത് പറഞ്ഞാലും ഇതാണ്. പൊതുവായി പറയുന്നതാണ് എന്ത്? ഇത് എന്നുള്ളത്. അപ്പൊ എല്ലാത്തിനും ഇതെന്നറിഞ്ഞുകൊണ്ടിരിക്കും. എന്തിനെയൊക്കെ അറിയുന്നു? നമ്മുടെ ശരീരത്തെ അറിയുന്നു, സർവത്തെയും. തന്റെ സ്വരൂപം എന്താണോ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത്, ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഇതെന്നറിയുന്നു. വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് എന്ന് പറഞ്ഞാലും പോരാ. കാരണം ചില പറയും എന്റെ ആത്മാവ് എന്ന് പറയാറില്ലേ. എന്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരം എന്ന് പറയും പോലെ ആയിപ്പോ. അപ്പൊ അത് ഇതെന്നറിയണ. അവിടെ അയാൾക്ക് ആത്മാവിനെ കുറിച്ച് ശരിയായ ധാരണയില്ല. ആത്മാവെന്ന് പറഞ്ഞാൽ അത് തന്റെ സ്വരൂപത്തെയാണ് പറയുന്നത് എന്നുള്ള ധാരണയില്ല. അല്ലാതെ ഒരാൾക്ക് ആത്മാവെന്ന് ഏതിനും പറയാം, താൻ അറിയാതെയും പറയും. ഞാൻ മരിച്ച എന്റെ ആത്മാവ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ ആത്മാവ് എന്താണെന്ന് അറിയാതെ പറയുന്നതാണ്. അങ്ങനെ അറിയാതെ പറയുന്നതുകൊണ്ട് ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്താണ്, എന്താണ് ആ ശബ്ദത്തിന്റെ താല്പര്യം എന്ന് മനസ്സിലാവും. അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമാണ്. സ്വരൂപം എന്ന് പറയുമ്പോ അതിനെ എന്റേതെന്ന് പറയാൻ പറ്റില്ല. എന്റേതെന്ന് അറിയുന്നതിനൊക്കെ ഇതെന്ന് പറയാൻ പറ്റും. അത് താൻ തന്നെയാണ്. എന്റേതെന്നറിയാൻ കഴിയാത്ത താൻ, അതാണ് ആത്മാവെന്ന് പറയുന്നത്. അത് ഇവിടെ നിരുപാധിക ജ്ഞാനം എന്ന് പറഞ്ഞു. അതതിന്റെ പരമാർത്ഥമായ രൂപത്തെ പറയണം, നിരുപാധികം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഉപാധികളില്ലാത്തത് ഇങ്ങനെയൊക്കെ തന്നെ അറിയാൻ പറ്റും. അല്ല, ശരീരത്തിൽ മറ്റും അറിയുന്നത് പോലെ അതിന്നതാണ് എന്ന് അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അതിന് നേതി നേതി എന്ന് പറയുന്നത്. ഇന്നതല്ല ഇന്നതല്ല ഇന്നതല്ല എന്ന് നിഷേധിച്ചിട്ട് ശേഷിക്കുന്നത്, അങ്ങനെ അതിനെ അറിയാൻ പറ്റും. അതൊരു യുക്തിയാണ്. നിഷേധിച്ചാൽ നിഷേധിക്കുന്നവന് താനൊഴി എല്ലാത്തിനും നിഷേധിക്കും, തന്നെ നിഷേധിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നു. അപ്പൊ തന്റെ അസ്തിത്വമായിരിക്കുന്ന അത് തന്നെയാണ് നിരുപാധികമായ രൂപം. അതിനാണ് നിരുപാധിക ജ്ഞാനം എന്ന് പറയുന്നത്. അതൊഴികെ ബാക്കിയുള്ളതെല്ലാം ഇതെന്നറിയാൻ പറ്റും. അപ്പൊ ഇതെന്നറിയുന്നതെല്ലാം സ്വാഭാവികമായ വസ്തുക്കളെയാണ് ഇവിടെ അറിയുന്നത്. ഈ അറിവ് തന്നെ സ്വാഭാവികമാണ്. അല്ല, ഇങ്ങനെ ഒരു അറിവ് ഉണ്ടാവണമെങ്കിൽ അന്ധകരണം എന്ന് പറയുന്ന ഉപാധി വേണം, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി വേണം. മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി ഇല്ല, നമുക്ക് അറിവുണ്ടാകത്തില്ല. നമ്മള് ഗാഢനിദ്രയിലായിരിക്കും നമുക്ക് അറിവുണ്ടാകത്തില്ല. ഇവിടെ മനസ്സെന്ന് പറയുന്ന ഉപാധി പ്രവർത്തിക്കുന്നു, എന്നാ താൻ ശേഷിച്ചിരുന്നു. അവിടെ ശേഷിച്ചാണ് തന്റെ നിരുപാധികമായ രൂപം. അത് തന്നെയാണ് ജാഗ്രതത്തിനും, അത് തന്നെയാണ് സ്വപ്നത്തിനും. പക്ഷെ അവിടെയൊക്കെ ഉപാധികൾ വരുന്നു, മനസ്സ് കടന്നു വരുന്നു. അവിടെ എല്ലാത്തിനെയും അറിയും, എല്ലാത്തിനും ഇതം എന്നറിയും. അതിന് മുമ്പ് ഉദാഹരണം പറഞ്ഞു, സർപ്പം എന്നറിയുന്നു, അതിനെ രജ്ജു എന്നറിയുമ്പം, കയറെന്നറിയുമ്പം അവിടെ ഇത് എന്ന് അതുവരെ അറിഞ്ഞുകൊണ്ടിരുന്ന സർപ്പം എന്നുള്ള ആ ബുദ്ധി പോയി, പിന്നെ ഇത് കയറ് എന്നറിയുന്നു. പക്ഷെ ബാഹ്യമായ വിഷയമായതുകൊണ്ട് അവിടെ സർപ്പത്തെ അറിയുമ്പോഴും ഇതുണ്ട്, കയറിനെ അറിയുമ്പോഴും ഇതുണ്ട്. അതിൽ ഒന്ന് ഭ്രാന്തിയും മറ്റൊന്ന് സത്യവും എന്നുള്ള വ്യത്യാസം രണ്ടുമുണ്ട് അവിടെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തന്റെ നിരുപാധികമായ സ്വരൂപം ഒഴികെ ബാക്കി എല്ലാത്തിനും ഇതമെന്നാണ് അറിയുന്നത്. ഇങ്ങനെ ഇതമെന്നറിയുമ്പം തന്നെ മറ്റൊരറിവ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. അഹം എന്ന് പറയുന്നു, ഇതാ ഇതും സ്വാഭാവികമാണ്. അഹം എന്നറിയുന്നത് മനസ്സുള്ളപ്പോഴാണ്, മനസ്സ് പ്രവർത്തിച്ചാല് അഹം എന്നറിയാൻ പറ്റും. ഇതമെന്നറിയുന്നത് പോലെ തന്നെ അഹം എന്നറിയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതം ഇത് എന്നറിയുമ്പം തന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ചൈതന്യം, അതൊഴികെ എല്ലാത്തിനും ഇതെന്നറിയുന്നു. അഹം എന്നറിയുമ്പോൾ അവിടെ തന്റെ സ്വരൂപം തന്നെ മനസ്സാകുന്ന ഉപാധിയിലൂടെ അറിയണം. അവിടെ ഉപാധിയുണ്ട്, അവിടെ എന്തിനെ തന്റെ സ്വരൂപത്തന്നെ അറിയുന്നു, പക്ഷെ തന്റെ സ്വരൂപത്തിന്റെ നിരുപാധികമായ രൂപം അറിയാൻ പറ്റില്ല, അതറിയുന്നില്ല. അപ്പൊ ഈ അഹം എന്നുള്ള ഈ അനുഭവം ഇതാണോ തന്റെ സ്വരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണമായും അല്ല. എന്തുകൊണ്ട്? അവിടെയും മനസ്സ് എന്ന് പറയുന്ന ഉപാധിയിലൂടെ തന്നെ അറിയാണ്. തന്നെ അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരറിയുന്നു? അപ്പൊ അറിയുന്നു ഞാനെന്ന് പറഞ്ഞാൽ ഞാനെന്നെ അറിയുന്നു എന്നൊരു ചോദ്യം. അതുകൊണ്ട് അവിടെ എന്താ പറയുന്നത്? ഞാൻ എന്നറിയുന്നത് തന്റെ സ്വാഭാവികമായ രൂപമാണ്. ആരറിയുന്നു? ഇതാരും അറിയുന്നതല്ല. ഇതിനെ പറയുന്നത് എന്താണ്? ഞാനെന്ന് അത് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു ബോധം. അത് അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ് തനിയെ. അവിടെ പിന്നെ അറിയാൻ വേറെ ഒരാളുമില്ല. എന്നുവെച്ചാൽ തന്റെ നിരുപാധികമായിരിക്കുന്ന ഒരു രൂപമുണ്ട്, നിരുപാധികം. അത് മനസ്സാകുന്ന ഉപാധിയിലൂടെ സ്വാഭാവികമായി പ്രകാശിക്കുന്നു. സ്ഫുരിക്കുക, പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാമതൊരാളില്ലെന്നർത്ഥം. രണ്ടാമതൊരാളവിടെ ഇല്ല, ഉള്ളത് നിരുപാധികമായ ജ്ഞാനമാണുള്ളത്, നിരുപാധികമായ രൂപം എന്ന് പറയും. പക്ഷെ മനസ്സാകുന്ന ഉപാധിയിലൂടെ അത് തന്നെ എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നതാണ് അഹം. അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവിടെ നേരിട്ട് തന്നെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹം തന്നെ താൻ അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരറിയുന്നു, എന്തിനെ അറിയുന്നു? അറിയുന്നവനും അറിയുന്ന വസ്തു ഒന്നാണോ അതേ രണ്ടാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് പറയുന്നത് തന്നിൽ തന്നെ ഇരിക്കുന്ന നിരുപാധികമായ രൂപം തനിയെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു തന്റെ ഉള്ളിൽ. എന്തുകൊണ്ട്? അവിടെ മനസ്സുള്ളത്. നിരുപാധികം എന്ന് പറയുമ്പോ അതെങ്ങനെ സ്ഫുരിക്കും? അത് മനസ്സ്. മനസ്സെന്ന് പറയുന്ന ഒരു ഉപാധി അതിലൂടെ സ്ഫുരണം ചെയ്യുന്നു, പ്രകാശിക്കുന്നു, സ്വയം അനുഭവമായിരിക്കുന്നു. ഈ അനുഭവത്തിനാണ് അഹംവൃത്തി എന്ന് പറയുന്നത്, ജ്ഞാനെന്നുള്ള അനുഭവം. അപ്പൊ ആ ഒരനുഭവം ഒഴികെ ബാക്കിയുള്ള സർവ അനുഭവങ്ങളെയും ഇതം വൃത്തി എന്ന് പറയും. ഇവിടെ രണ്ടനുഭവങ്ങളാണ് ഉള്ളത്, ഒന്ന് അഹം എന്നുള്ള അനുഭവം, മറ്റൊന്ന് ഇത് എന്നുള്ള അനുഭവം. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, ഇത് ഫോണാണ്, ഇത് ശരീരമാണ്, അങ്ങനെ നാനാരൂപത്തിൽ നമ്മൾ അറിയുന്നുണ്ട്. അതേസമയം അഹംവൃത്തി, ഞാൻ, ഞാനെന്നുള്ള ബോധം, ഞാനെന്നുള്ള സ്ഫുരണം, അത് തന്റെ ഉള്ളിലിരിക്കുന്ന നിരുപാധികമായ ചൈതന്യത്തിന്റെ സ്ഫുരമാണ്, സ്ഫുരണമാണത്. ചിലപ്പോ അറിയും ഞാൻ രാമനാണ്, കൃഷ്ണനാണ്. ചിലപ്പോൾ പറയും ഞാൻ തടിച്ചിരിക്കുന്നവനാണ്, ഞാൻ മെലിഞ്ഞിരിക്കുന്നവനാണ്. അങ്ങനെയും തന്നെ അറിയും. പക്ഷെ അങ്ങനെയൊക്കെ അറിയുമ്പോ എന്റെ പേര് രാമൻ, രാമൻ എന്നുള്ള നാമത്തെ, അതായത് ഇതംവൃത്തിയിലൂടെ ഏതിനാണോ അറിയുന്നത് അതിനാണ് അവിടെ ഞാൻ അഹം കൊണ്ട് പറയുന്നത്. ചൈതന്യത്തെ അല്ല, ഞാൻ തടിച്ചവനാണെന്ന് പറയും, മെലിഞ്ഞവനാണെന്ന് പറയും, ബുദ്ധിയുള്ളവനെന്ന് പറയും, ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്നു, നല്ലവനെന്ന് പറയുന്നു, ചീത്തയെന്ന് പറയുന്നു. ഇവിടെയൊക്കെ എന്ത് വരുന്നു? തന്റെ ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ആണ് ഞാനെന്നറിയുന്നു. അതങ്ങനെ അറിയാൻ കാരണം ഈ വിഷയങ്ങളെല്ലാം മനസ്സിനോട് അത്യധികം താതാത്മ്യപ്പെട്ടിരിക്കുന്നോണ്ടാണ്. അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ഉപാധിയിലൂടെ അറിയുമ്പം ഇത്തരം കാര്യങ്ങളെ, അതായത് ഇതം എന്നറിയേണ്ടതിനെയും ഞാനെന്നറിയും. അതാ മനസ്സും മനസ്സിന്റെ ധർമ്മങ്ങളും ശരീരവുമായിട്ടൊക്കെയുള്ള അത്യധിക താതാത്മ്യമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ബുദ്ധിയുള്ളവനാണെന്ന് പറയുന്നു, ഞാൻ പുസ്തകമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്റെ മനസ്സ് അതിനോട്, ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്റെ മനസ്സിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന പോലെ താതാത്മ്യപ്പെടുന്നില്ല. ഞാൻ പറയുന്നു ഞാൻ ധനവാനാണ്, ധനമുള്ളവനാണ്. എന്തുകൊണ്ട്? എന്റെ മനസ്സ് ധനത്തോട് അങ്ങേറ്റം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ ധനമുള്ളവനാണോ, ഞാൻ അങ്ങനെ. മനസ്സ് ഒന്നിനോട് താതാത്മ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതമെന്നറിയുന്നതിനെ എന്തു പറയാം, ഞാൻ ഈ റൂമിന്റെ ഉടമസ്ഥനാണെന്ന് പറയും. ഞാൻ റൂമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പറ്റൂ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഉടയവനാണ് ഞാൻ, അങ്ങനെ പറയാം. മനസ്സ് എത്രമാത്രം ഇതിനോടൊക്കെ താതാത്മ്യപ്പെടുന്നു അതനുസരിച്ച് ഞാൻ എന്നുള്ളതിനെ അതിനോട് ബന്ധപ്പെടുത്താം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും, ഇപ്പോ ഞാൻ ബുദ്ധി എന്നുള്ള പറയുന്നത് ഞാൻ ബുദ്ധി ഉള്ളവനാണ് എന്നാണ്. ഗണതാതമ്യത്തെ കാണിക്കുന്നു. ഞാൻ സുഖം എന്നല്ല പറയുന്നു, പിന്നെ ഞാൻ സുഖം ഉള്ളവനാണ്. അപ്പോ സുഖം എവിടെയുണ്ട്? അതിനോട് ഞാൻ താതാത്മ്യപ്പെടുകയാണ്. അപ്പൊ ഞാൻ സുഖം ഉള്ളവനാണെന്ന് പറയുമ്പോ, ഞാൻ പുസ്തകം ഉള്ളവനാണെന്ന് പറയുമ്പോഴേ ഉള്ളൂ ആ അനുഭവത്തിൽ തന്നെ രണ്ടും തമ്മിലൊരു വേദതിരിവ് നമുക്കറിയാൻ പറ്റും. ഞാൻ ബുദ്ധി ഉള്ളവനാണെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഞാൻ എന്റെ ബുദ്ധി. അപ്പൊ ബുദ്ധി എന്ന് പറയുന്നതിന് ഞാൻ ഇതം വൃത്തി കൊണ്ട് അറിയുന്നതാണ്. ഇത് എന്നറിയുന്നതിനോട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? താതാത്മ്യപ്പെട്ടിട്ട് ബുദ്ധി ഉള്ളവനാണ്, അറിവ് ഉള്ളവനാണ്. ഞാൻ മെലിഞ്ഞവനാണെന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ശരീരത്തിൽ ഇപ്പോ കൃശത അങ്ങനെ ഒന്നുണ്ട്. ഞാൻ ക്ഷീണിച്ചവനാണെന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ക്ഷീണം വന്നു. ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ആ നമ്മുടെ അനുഭവത്തെയാണ് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത്. പറയാന്ന് വെച്ചാൽ അറിയുന്നു എന്നത്, അറിഞ്ഞാലേ പറയാൻ പറ്റും, അറിഞ്ഞാൽ പറയാതെ ഇരിക്കും. അങ്ങനെ പറയുന്നിടത്തൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഈ പറയുന്ന ഓരോ തന്നോട് ബന്ധിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും താനും തമ്മിലുള്ള ഒരു വേർതിരിവ് അവിടെ നമുക്കറിയാൻ പറ്റും. കാരണം ഞാൻ ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ എന്നോട് ബന്ധപ്പെട്ട എന്തോ ഒന്നിനാണ് ഞാൻ പറയുന്നത്, ഞാൻ ബുദ്ധിമാനാണ്. അപ്പൊ എന്റെ ബുദ്ധിയെ ഞാൻ അറിയുകയാണ്, എന്റെ ധനത്തെ ഞാൻ അറിയുന്നു, എന്റെ ആരോഗ്യത്തെ ഞാൻ അറിയുന്നു. അവിടെയെല്ലാം അവിടെ ഞാൻ എന്ന് പറയുന്നത് വേറെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു അനുഭവം പ്രത്യേകമുണ്ട്. ഞാനെന്ന് പറയുന്നത് ഇതം ഇത് എന്നറിയുന്നത് പോലെ തന്നെ മറ്റൊരറിവാണെന്ത്, ഞാനെന്ന് പറയുന്ന അറിവ്. അത് ഏതെല്ലാം വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരുന്നാലും ശരി, അങ്ങനെ നമ്മൾ അറിയുമ്പം തന്നെ അത് വിഷയത്തിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത്. അതെ, എന്റെ സുഖം, ഞാൻ സുഖമുള്ളവനാണെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഞാൻ എന്റെ സുഖത്തെ കുറിച്ച് പറയുന്നു എന്നാണ്. ഞാൻ വേറെ, സുഖം വേറെ. അപ്പോ അവിടെ എന്തിനെയൊക്കെ ഞാൻ എന്റേതാക്കി പറയുന്നുണ്ടോ അതെല്ലാം ഇതം വൃത്തി കൊണ്ട് ഗ്രഹിക്കുന്നതാണ്. ഒന്നിനെ മാത്രമേ ഇതം വൃത്തി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാതെ ഉള്ളൂ. ഏതിനാണ്? ഞാൻ. ഇതിനെ മാറ്റാൻ പറ്റില്ല ഈ അനുഭവത്തിൽ. ഇത് അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ചിന്ത, അദ്വൈത ചിന്ത എന്ന് പറയുന്നത്. അതിന് മാത്രമേ ഒരു വിശേഷതയുള്ളൂ. ഞാൻ വലിയവനാണ് ചെറിയവനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെയും വലുതും ചെറുതുമെല്ലാം എന്താകുന്നു? വേറെയാകുന്നു. ഞാനിൽ നിന്ന് വേറെയാകുന്നു. അതിനെല്ലാം എങ്ങനെ അറിയാനും പറ്റും? അപ്പൊ ചുരുക്കത്തിൽ എന്താണോ ഈ ഞാനെന്ന് പറയുന്ന എന്തോ അതിനെ, എന്ന് വെച്ചാൽ തന്നെ ഒഴികളിലൂടെയുള്ള സർവ വസ്തുക്കളെയും എന്ത് എങ്ങനെ അറിയാം? ഇത് എന്നറിയാം. തന്നെ മാത്രം ഒരു രീതിയിൽ അറിയാൻ പറ്റും. അപ്പൊ ഈ നാനാത്വത്തെ എല്ലാം അറിയുന്ന ഇത് എന്നുള്ള അറിവ്, തന്നെ മാത്രം അറിയുന്ന അഹം എന്നുള്ള അറിവും തമ്മിലുള്ള വ്യത്യാസം, പ്രധാന വ്യത്യാസമാണ് അവിടെ പറയുന്നത്. എന്തു പറഞ്ഞിരിക്കുന്നു? അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് പുസ്തകത്തില്? ഇതം വൃത്തി. ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ള എന്താണ്? ഈ പ്രപഞ്ചത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതം വൃത്തി. പ്രാപഞ്ചികമായ വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇതെന്നുള്ള ബോധം നിലനിൽക്കുന്നത്. പ്രപഞ്ചബോധ എന്ന് പറയുന്നത് എന്താണ്? ഇത് എന്നുള്ള ബോധമാണ്. പ്രപഞ്ചത്തെ നമ്മൾ ഇതെന്ന് അറിയുന്നു. അപ്പൊ ഇപ്പോ സർപ്പത്തെ ഇതെന്നറിഞ്ഞു എപ്പോഴാണോ കയറിനെ അറിയുന്നപ്പോ പിന്നെ അവിടെ ഇതം വൃത്തിയില്ല. ആ ഇതെന്നുള്ള ബോധത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നു. എന്ത് പറയുന്നു? ആ പ്രപഞ്ചം അനുഭവപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ഇത് എന്നറിയാൻ അതിനൊരാശ്രയമില്ലാതെ പോയി, അതിനൊരാധാരമില്ല. പുസ്തകം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഇതെന്നറിയും, പുസ്തകം ഇല്ലെങ്കിലോ ഇതൊന്നും അറിയാൻ പറ്റില്ല. പുസ്തകം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പുസ്തകത്തെ എത്ര പറഞ്ഞു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ മാത്രമേ എനിക്ക് ഇത് എന്നറിയാൻ പറ്റൂ. പുസ്തകത്തെ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇത് എന്നറിയാൻ പറ്റില്ല. പിന്നെ വേറെ വിഷയത്തെ അറിയുന്നു, അതിന് ഇതെന്നറിയണം, ഇതിനെ അറിയണം, ഇതൊന്നും. ഈ വിഷയങ്ങളെ ആശ്രയിച്ചാണ് ഇത് എന്നുള്ള ബോധം നിൽക്കുന്നത്. അപ്പൊ മനസ്സ് ഈ വിഷയങ്ങളെ ആശ്രയിക്കുമ്പോഴാണ് ഇത് എന്നുള്ള ബോധം നിൽക്കുന്നതെന്ന് ചുരുക്കം. അപ്പൊ മനസ്സെന്ന് പറയും നമ്മുടെ ചുറ്റുമുള്ള ഒരു വിഷയങ്ങളെയും ഗ്രഹിക്കുന്നില്ല. പുസ്തകത്തെ ഗ്രഹിക്കുന്നില്ല, മേശയെ ഗ്രഹിക്കുന്നില്ല, ഈ ശരീരത്തെയും ഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ എന്തോരം പിന്നെന്താ ശേഷിക്കുന്നത്? അഹം. പിന്നെ അഹമാണ് ശേഷിക്കുന്നത്, കാരണം രണ്ടാണുള്ളത്, ഒന്ന് അഹം മറ്റൊന്ന് ഇതം. അപ്പോ ഇത് എന്ന് ഒരു വിഷയങ്ങളെയും ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ പിന്നെ ശേഷിക്കുന്നത് അഹം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്? നിരാധാരമായിരിക്കുന്ന അവിടെ പറയുന്നു ഇതം വൃത്തി ഊർധ്വമുഖിയാകുന്നു. അപ്പോ രണ്ട് വൃത്തികളാണ്, ഒരു വൃത്തി എന്ന് പറയുന്നത് അധോമുഖിയാണ്, മറ്റൊന്ന് ഊർധ്വമുഖിയാകുന്നു. ഊർധ്വമുഖിയായി എന്ത് സംഭവിക്കുന്നു? ജീവബോധത്തോടുകൂടി ജീവബോധം. ഈ ജീവബോധം എന്ന് പറയുന്നത് എന്താണോ ഈ അഹോ എന്നുള്ള ബോധം, തന്നെ അറിയുന്ന ബോധം, തന്നെ അറിയുന്ന ബോധം എന്ന് പറയുകയാണെങ്കിൽ താനായിരിക്കുന്ന ബോധം എന്ന് പറയാം. അപ്പൊ ബാക്കി എല്ലാത്തിനും നമ്മളിങ്ങനെ പുസ്തകമൊന്നും പേനയെന്നും മേശയെന്നും ഒക്കെ അറിയുന്നു, തന്നെ എങ്ങനെ അറിയുന്നു? ഞാനെന്നറിയുന്നു. ഈ ഞാൻ ആരാണ്? അതാണ് ജീവൻ. തന്നെയാണ് എന്ത് പറയുന്നത്? ജീവന്. അപ്പൊ ജീവ ബോധം ഇതം ബോധവും രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതം ബോധം എന്ന് പറയുന്നത് നാനാത്വത്തെ അറിയുന്നു, അഹംബോധം എന്ന് പറയുന്നത് ഒന്നേ ഒന്നിനെ മാത്രം അറിയുന്നു തന്നെ. അവിടെ അഹം എന്നറിയുമ്പോൾ ജീവനാണ്. അപ്പൊ ഈ നാനാത്വത്തെ അറിയുന്നത് എന്ന് പറയുമ്പം സാധാരണ നമ്മൾ പറയും ആത്മഭിന്നമായ എല്ലാത്തിനെയും അറിയുന്നു, താനൊഴികെയുള്ള സർവത്തെയും അറിയുന്നു. അപ്പൊ താനൊഴികെയുള്ള സർവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അത് സത്യമല്ലല്ലോ. താനൊഴികെയുള്ളതൊന്നും സത്യമല്ല. നേരത്തെ പറഞ്ഞല്ലോ, കയറ് സത്യമാണ്, സർപ്പ സത്യമാണ്, അറിവും സത്യമല്ല. ഇത് അറിഞ്ഞു എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമല്ല. സത്യമല്ലെങ്കിൽ പിന്നെ വേറെ അറിവിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ അത് സത്യമല്ലാത്തതുകൊണ്ടും പിന്നെ പലതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അത് ഒരു സമയത്ത് നിരാധാരമായി പോകാം. എന്നുവെച്ചാൽ ഇത് എന്ന് അറിയാതെ ഇരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് അധോമുഖിയായ വൃത്തിയാണ്. ഇതെന്നുള്ള വൃത്തി എന്താണ്? അധോമുഖിയായ വൃത്തിയാണ്. ആപേക്ഷികമായി പറയുകയാണ്, അഹമെന്നുള്ളത് ഊർധ്വമുഖിയായ വൃത്തിയാണ്. എന്തുകൊണ്ട്? അതറിയുന്ന വാസ്തവത്തിലുള്ള ജീവനെയാണ് അറിയുന്നത്. ജീവനെ അപേക്ഷിച്ചാണ് ഇതെല്ലാം അസത്യമാകുന്നത്. ജീവൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ഉയർന്നു കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് കൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് പരമാർത്ഥമാണ്. നേരത്തെ പറഞ്ഞു, നിരുപാധികമായിരിക്കുന്ന തത്വമാണ് ഇങ്ങനെ സ്ഫുരിക്കുന്നത്, പ്രകാശിക്കുന്നത് ജീവഭാവത്ത്. ഈ ജീവഭാവവും അസത്യമാണ്, പക്ഷെ ബാഹ്യമായ ഈ ഇതം ബോധത്തെ അപേക്ഷിച്ചത് സത്യമാണ്. അതിന് കൂടുതൽ സത്യതയുണ്ട്. എന്തുകൊണ്ട്? അത് ഏകമായ ഒന്നിനെ ബോധിപ്പിക്കുന്നു, ഇത് എന്നുള്ള ബോധം അനേകമായ പലതിനും ബോധിപ്പിക്കുന്നു. പ്രധാനമായ വ്യത്യാസം, അഹം എന്ന് പറയുന്നത് സത്യത്തിലേക്ക് ഒരാളെ നയിക്കുകയാണ്. ഇതോ എന്ന് പറയുന്നതോ അത് നിരാധാരമായി പോകുന്ന വൃത്തിയാണ്. അതെപ്പോഴാണ് നിരാധാരമാകുന്നത്? നേരത്തെ പറഞ്ഞു, സർപ്പത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയറിനെക്കുറിച്ച് ബോധമുണ്ട്. കയറിനെക്കുറിച്ച് അറിയുമ്പോൾ സർപ്പത്തെക്കുറിച്ചും ബോധമുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം സത്യമല്ല, സത്യം തന്റെ വാസ്തവ സ്വരൂപമാണ് എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരാൾക്കുണ്ടാകുന്ന ബോധോദയം എന്ന് പറയുമ്പോൾ അയാൾ ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പൊ ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുന്നയാള് ഈ ജാഗ്രതയുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നു. എന്നുവെച്ചാൽ ഇതം വൃത്തി നിരാധാരം, ഇതിനെ ഇതൊന്നൊന്നിനെ അറിയുന്നില്ല, തന്റെ ശരീരം ഉൾപ്പെടെ ഒന്നിനെയും അറിയുന്നില്ല. ഇതം വൃത്തി അധോമുഖമായി അധോമുഖിയായി പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട്, അനിത്യമായ വസ്തുക്കളെ ഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? അധോമുഖിയായി ഗ്രഹിക്കുന്നു. അതിനെ വിട്ടിട്ട് അതെന്ത് ചെയ്യുന്നു? ജീവബോധത്തോടുകൂടി ചേരുന്നു. എന്നുവെച്ച പിന്നെ ഇത് എന്നറിയുന്നില്ല, പിന്നെ അഹമെന്നേ അറിയുന്നു. അവിടെയാണ് അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നു. അപ്പോ ഇതം വൃത്തി ഇല്ലാതെയായി കേവലം അഹം വൃത്തി മാത്രമായി ശേഷിക്കുന്നതാണ് ഇതം വൃത്തി അഹംബോധത്തോട്. ഇതം വൃത്തി എന്ന് വെച്ചാൽ ഇതോ എന്നുള്ള ബോധം അഹോ എന്നുള്ള ബോധത്തോടുകൂടി ചേരുന്നു എന്ന് പറയും. എന്നുവെച്ചാൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ ജാഗ്രത അനുഭവങ്ങളെല്ലാം വിട്ടിട്ട് കേവലം തന്നെ കുറിച്ചുള്ള ബോധത്തിൽ മാത്രം ഇരിക്കുന്നു. എന്നുവെച്ചാൽ അയാൾ ജാഗ്രതയിൽ നിന്ന് സമാധിയിലേക്ക് പ്രവേശിക്കുന്നു എന്നർത്ഥം. കാരണം സമാധിയിലേക്ക് പ്രവേശിക്കാതെ ഒരാൾക്ക് ബോധപൂർവം ഈ ജാഗ്രത അനുഭവങ്ങളെ വിടാൻ പറ്റത്തില്ല. സുഷുപ്തി എന്ന് പറയുന്നത് ഒരാൾ ബോധപൂർവം വിടുന്നതല്ല. അവിടെ എന്ത് ചെയ്യുന്നു? താനങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. അവിടെ ഇതം വൃത്തിയില്ല, അഹം വൃത്തിയില്ല, രണ്ടുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഒരാൾ എന്ത് ചെയ്യുന്നു? തന്റെ സ്വരൂപം എന്താണ്? തന്റെ നിരുപാധികമായ സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുന്നു. തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് തന്നെ. അങ്ങനെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ച് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു ആശ്രയം വേണമല്ലോ. അപ്പൊ തന്നെ കുറിച്ച് ചിന്തിക്കുന്നു. അധോമുഖിയായിരിക്കുന്ന ഈ ഇത് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? അത് ഊർധ്വമുഖിയായി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അധോമുഖിയായി, ആത്മാവിലേക്ക് തിരിഞ്ഞാൽ അത് ഊർധ്വമുഖിയാണ്. അങ്ങനെ പറയത്തില്ല ഊർധ്വമൂലം അധശ്ചാ എന്നൊക്കെ പറയും. ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അധശ്ചാകും, അധോ എന്ന് പറയും, താഴ്ന്നത്. ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നതിനെ എന്ത് പറയും? ഊർധ്വം എന്ന് പറയും. ഇപ്പൊ ബോധം തന്നെയാണ് ഊർധ്വമുഖിയായും അധോമുഖിയായും പ്രവർത്തിക്കുന്നത്. ബോധം അധോമുഖിയായി പ്രവർത്തിക്കുമ്പോൾ എന്ത് വരുന്നു? പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം, ജാഗ്രത, സ്വപ്നത്തിനും അത് തന്നെ. അതേ ബോധം തന്നെ ആ ഇതം ഇത് എന്നുള്ള ബോധത്തെ വിട്ടിട്ട് അതങ്ങോട്ട് മടങ്ങിപ്പോകുന്നതാണ്. ഒരാളുടെ അഭ്യാസം കൊണ്ട് അയാൾ സമാധിയിലേക്ക് അയാളുടെ മനസ്സ് കടക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രക്രിയ ഇവിടെ പറയണം. ഇങ്ങനെയാണ് മനസ്സ് ഈ പ്രപഞ്ചത്തെ വിട്ടിട്ട് ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ പ്രപഞ്ചബോധം പോയിട്ട് അവിടെ താനെന്നുള്ള ബോധത്തിലേക്ക് വരുന്നു. എന്നുവെച്ചാൽ അധോമുഖിയായിരിക്കുന്ന ആ ബോധം എന്തായി മാറി? ഊർധ്വമുഖിയായി. അത് ഊർധ്വം എന്ന് വെച്ചാൽ ഇവിടെ അധോമുഖി എന്ന് പറയുന്നതിന്റെ നേരെ വിപരീതം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അത് ഉത്കൃഷ്ടമായ ഒരു ബോധം, ഞാൻ എന്നുള്ള ഒരു ബോധം. എന്താണ് എഴുതിയിരിക്കുന്നത്? ഇതം വൃത്തി ഊർധമുഖിയായി. വൃത്തി സ്ത്രീലിംഗമാണ് ഊർധമുഖി എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇതം വൃത്തി അഹം വൃത്തിയായി എന്നർത്ഥം. നമുക്കിപ്പോ നമ്മളിപ്പോ ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഒന്നായിട്ട് നിൽക്കത്തില്ല. അവിടെ അഹവും വൃത്തിയേക്കും ഇതംവൃത്തിയേക്കും ഇതംവൃത്തി ഒരിക്കലും നമ്മുടെ ഇതംവൃത്തി ഇതം ഇത് എന്നുള്ള ബോധം ഒരിക്കലും അഹത്തിനോട് ചേർന്ന് അത് മാത്രമായി നിൽക്കുന്നില്ല. അഹംബോധത്തോട് ചേർന്ന് അത് മാത്രം അങ്ങനെ നിൽക്കുന്നില്ല. അങ്ങനെ നിന്നുകഴിയുന്നതിന്റെ അടയാളം എന്താണ്? അഹംബോധം മാത്രം നിൽക്കുന്നു, പ്രപഞ്ചബോധം ഇല്ലാതിരിക്കുന്നു. അഹംബോധം മാത്രം നിൽക്കുകയും പ്രപഞ്ചബോധം ഇല്ലാതിരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അതാണ് സമാധിയുടെ തുടക്കം. അപ്പൊ പറയാത് സമാധിയാണ്. ഇത് ഉറക്കമല്ല. ഉറക്കമാണെങ്കിലോ? ഉറക്കം എന്ന് പറഞ്ഞാൽ കറണ്ട് പോയതല്ലേയാണ്. തന്നെയും കാണാൻ പറ്റില്ല, ചുറ്റുപാടും ഇരിക്കുന്നതിനും കാണാൻ പറ്റില്ല. ഇതങ്ങനെയല്ല. ചുറ്റുപാടും ഇരിക്കുന്ന ഒന്നും അറിയുന്നില്ല, പക്ഷെ തന്നെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്നില്ല. അതാണ് അവിടെ പറഞ്ഞ എന്താണ്? ഊർധമുഖിയായി പിന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവബോധം എന്ന് പറയുന്നതാണ് ഈ അഹംബോധം. ഞാനെന്ന് ആരെ അറിയുന്നു? താനാരാ? ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന താൻ ജീവനാണ്. മനസ്സിലായി? തന്നെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജീവനാണ്. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. സമാധി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ബാഹ്യബോധം നഷ്ടപ്പെടുന്നു, തന്നെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുന്നില്ല. അപ്പോ ഇതംവൃത്തി അധോമുഖിയായിരിക്കുന്ന ഇതംവൃത്തി പോയി ഊർധ്വമുഖിയായിരിക്കുന്ന അഹംവൃത്തിയിൽ ഇരിക്കുന്നു എന്നാണ് അതിന്. ഇത് ഇതിനെ പ്രക്രിയ എന്ന് പറയും. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഈ പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സമാധിയുടെ ആവശ്യമുണ്ട്. മനസ്സിലായോ? ഇതെങ്ങനെയാണ് ഈ കാര്യം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സമാധിയുടെ അനുഭവമൊന്നും വേണ്ട. ഇനി സമാധിയുടെ അനുഭവമാണെങ്കിലോ അത് പിന്നെ പറയാനും പറ്റത്തില്ല, മനസ്സിലാക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഇതം വൃത്തിയില്ല. ഇപ്പൊ ഇതം വൃത്തി ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ എഴുതുന്നതും പറയുന്നതും ഒക്കെ. ഇതം വൃത്തി ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ ഇതം വൃത്തിയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്. സമാധി ഇരുന്നു കൊണ്ടാണെങ്കിലും പറയും പറ്റത്തില്ല. അപ്പോ നമ്മുടെ ഈ അനുഭവത്തിൽ നിന്ന് സമാധിയെ വ്യത്യസ്തമാക്കുന്നത് ഏതൊരവസ്ഥയിലാണോ ഇതം വൃത്തി ഇല്ലാതിരിക്കുന്നു, ഇവിടെ പറയുന്ന സമാധി ബ്രഹ്മസമാധി എന്ന് പറയും. അതാണ് സമാധി. അവിടെ ഇതം വർത്തി പോയി അതിനോട് ചേർന്ന് ലയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് മാത്രമായിരിക്കുന്നു, രണ്ട് പരിപാടിയില്ല. അഹവും ഉണ്ടായി ഇതും ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ നേരത്തെ, അറിവില്ലൊരു അഹന്ത ആദ്യം ഉണ്ടായി വരും അതിനോടൊരു ദന്ത തിരിച്ചു പറയുന്നു. അഹന്ത ഉണ്ടായി ഇതന്ത ഉണ്ടായി, ഇവിടെ ഇതന്തം നശിച്ച് അഹം ശേഷിക്കുന്നു. ഇപ്പൊ സമാധിയിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയാണ് അങ്ങോട്ട് പോകുന്ന ഒന്ന്. ഇപ്പോ സമാധി പകുതി എത്തിയിരിക്കുകയാണ്, ഉറങ്ങിയാ? ഇല്ല. ഇല്ല, ശരി.